പ്രപഞ്ചത്തെ മിഥ്യയായി അദ്വൈതി സ്വീകരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിവർത്തിക്കണമെങ്കിൽ മിഥ്യയായത് പ്രപഞ്ചം മിഥ്യയായത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു. വിദ്യാകാര്യമാണ് അവിദ്യാകാര്യമായതുകൊണ്ട് പ്രപഞ്ചം എന്തുകൊണ്ട് മിഥ്യയായി? വിദ്യ മിഥ്യയാണ് അനുരോചനീയമാണ്. ഇതാണ് പറഞ്ഞത്. അപ്പോ അദ്വൈതത്തിലെ സിദ്ധാന്തം എന്താണ്? ഈശ്വരൻ, ജീവൻ ഇങ്ങനെയൊക്കെയുള്ള ഈ ഭേദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അതൊന്നും ഇല്ലാന്ന് നമ്മൾ സങ്കല്പിച്ചു. അത് സങ്കല്പിക്കാനേ കിട്ടും. നമ്മൾ ഭേദത്തിലായിരിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു ഭേദമില്ലെന്ന് വിചാരിക്കുക. ഈശ്വരനില്ല, ജഗത്തില്ല, ജീവനില്ല, ഇങ്ങനെയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ശേഷിക്കുന്നത് ഇങ്ങനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബ്രഹ്മം എന്ന് പറയുമ്പോഴേ അതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ബ്രഹ്മം എന്ന് പറയുന്നത് നിർഗുണമാണ്. എന്നുവെച്ചാൽ അതിലൊരു ഗുണവുമില്ല, നിരാകാരമാണ്, അതിന് പ്രത്യേകിച്ച് ഒരു രൂപമില്ല, ശുദ്ധമാണ്, അതിലൊരു മാലിന്യമില്ല, ഒന്നുമില്ല, അദ്വൈതമാണ്, രണ്ടാമത് പേരൊന്നുമില്ല, എന്നാണ് ബ്രഹ്മം. ആ ബ്രഹ്മം, അങ്ങനെയിരിക്കുന്ന ബ്രഹ്മമാണ് മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്ന ഉപാധിയെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതെന്നാണ് അദ്വൈതി പറയുന്നത്. ശുദ്ധബ്രഹ്മം മായ എന്ന് പറയുന്ന ഉപാധിയെ കൊണ്ട് അവിദ്യ, അവിടെ ഈശ്വരൻ ജീവാന്ന് വരുന്നില്ല, ശുദ്ധമായ ബ്രഹ്മം മായ എന്ന് പറയുന്ന ഉപാധിയെ കൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് സിദ്ധാന്തങ്ങളെ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മതങ്ങളെ പറയുമ്പോൾ ക്രിസ്തു മതം, ഇസ്ലാം ഇതിനെല്ലാം പറയുന്ന പോലെ അല്ലെങ്കിൽ ഇവിടെ തന്നെ മറ്റ് സിദ്ധാന്തങ്ങളെ പറയുമ്പോൾ അല്ലാതെ പറയുന്നു ബ്രഹ്മം അവിദ്യ കൊണ്ട് പ്രപഞ്ചത്തെ കൽപ്പിച്ചു എന്നാണ്. അതൊരു കൽപ്പനയാണ്. ആരുടെ കൽപ്പന? ബ്രഹ്മത്തിന്റെ. അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ മിഥ്യ എന്ന് പറയുന്നത്. ബ്രഹ്മത്തിന്റെ കൽപ്പനയാണ്. അപ്പോ ഈ ശുദ്ധമായിരിക്കുന്ന, അദ്വൈതമായിരിക്കുന്ന, രണ്ടാമതൊന്നില്ലാത്ത ഈ ബ്രഹ്മത്തിന് എങ്ങനെ കൽപ്പിക്കാൻ പറ്റും? കൽപ്പന എങ്ങനെ നടക്കും എന്ന് പറയുന്നത് ഈ മായ, മായയുടെ സഹായത്തോടുകൂടി ബ്രഹ്മം കൽപ്പിക്കും. അതിനാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മത്തിൽ നടക്കുന്ന മായ കൊണ്ടുള്ള അല്ലെങ്കിൽ അവിദ്യ കൊണ്ടുള്ള കൽപ്പനയാണ് പ്രപഞ്ചം. ഇതാണ്. അതുകൊണ്ട് പ്രപഞ്ചം അസത്യമാണ്, മിഥ്യയാണ്. ഇതാണ് അദ്വൈതികൾ പറയുന്നത്. അപ്പോൾ കൽപ്പന എന്ന് പറഞ്ഞാൽ അത് നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഇതൊക്കെ ഉദാഹരണം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെയാണ് സ്വപ്നത്തിൽ ആനയും കുതിരയൊക്കെ സ്വപ്ന ദൃഷ്ടാവെന്ന് വെച്ചാൽ സ്വപ്നത്തെ കാണുന്നു കൽപ്പിക്കുന്നത്. ആ സ്വപ്ന ദൃഷ്ടാവിന് അങ്ങനെ കൽപ്പിക്കുന്നതിനുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് അതെല്ലാം കൽപ്പിക്കുകയാണ് അവിടെ. അതുകൊണ്ട് സ്വപ്നം എന്ന് പറയുന്ന എന്താണ്? അസത്യമാണ്, മിഥ്യയാണ്. ഇതുപോലെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതുപോലെ ബ്രഹ്മം മായാശക്തി കൊണ്ട് കൽപ്പിക്കുന്നതാണ് പ്രപഞ്ചം എന്നാ പറയുന്നത്. സ്വപ്നത്തിൽ കൽപ്പിക്കുന്നതിനും സ്വപ്നം കാണുന്നവന്റെ അതിൻ്റെ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ട് കൽപ്പിക്കുന്നു. അതുപോലെ ബ്രഹ്മത്തിനും ഒരു ശക്തിയുണ്ട്, അവിദ്യാശക്തി മായാശക്തി, അതുകൊണ്ട് കൽപ്പിക്കുന്നു. അതുകൊണ്ട് മായാകൽപ്പിതമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇപ്പൊ സൃഷ്ടി എന്ന് പറയുമ്പോൾ മറ്റ് സിദ്ധാന്തങ്ങളിലോ മറ്റ് മതങ്ങളിലോ ഒന്നും ഇതംഗീകരിക്കില്ല. സൃഷ്ടിവാദികളെല്ലാവരും ഉണ്ട്. ബൈബിളിന് സൃഷ്ടിവാദമാണ് പറയുന്നത്, ഖുർആനിന് സൃഷ്ടിവാദമാണ് പറയുന്നത്. പക്ഷെ അവരാരും തന്നെ സ്വപ്നം പോലെ ബ്രഹ്മം, അവര് പറയുന്ന ഈശ്വരനായിക്കൊള്ളട്ടെ, അള്ളാഹുവോ അല്ലെങ്കിൽ കർത്താവോ സ്വർഗസ്ഥനായ പിതാവോ ആരായാലും ശരി, ഇവിടെ പറയുന്ന പോലെ എന്താണൊരു മായാശക്തി കൊണ്ട് പ്രപഞ്ചത്തെ കൽപ്പിച്ചു സ്വപ്നം പോലെ, അതുകൊണ്ട് പ്രപഞ്ചം നിത്യമാണെന്ന് അവരാരും സ്വീകരിക്കും, അവരാർക്കും അംഗീകരിക്കാൻ പറ്റും. അവരും പറയും ദൈവത്തിന്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടിയുണ്ടായെന്ന് പറയും. ഇവിടെയും പറയുന്നത് അത് തന്നെ, ബ്രഹ്മത്തിന്റെ കൽപ്പന കൊണ്ടാണ് സൃഷ്ടിയുണ്ടായത്. കൽപ്പന കൊണ്ട് തന്നെ സൃഷ്ടിയുണ്ടായത്. പക്ഷെ അവര് പറയുന്നത് സൃഷ്ടി സത്യമാണ്, ഇവിടെ പറയുന്ന എന്താണ്? സൃഷ്ടി നിത്യാണ്. എന്താ വ്യത്യാസം വരാൻ കാരണം? അവരും പറയുന്നത് ദൈവം സങ്കല്പിച്ചാണ് സൃഷ്ടിച്ചതെന്ന് അവരും പറയുന്നു. കാരണം ദൈവത്തിന് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ദൈവം സങ്കല്പിച്ചാൽ മതി. എന്താണ് ആകാശം ഉണ്ടാവട്ടെ എന്ന് അവർ സങ്കല്പിച്ചു ആകാശം. ഇവിടെയും പറയുന്നത് തന്നെ ബ്രഹ്മത്തിന്റെ കൽപ്പനയാണ്. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെ കൽപ്പിച്ചത് മിഥ്യയാണെന്ന് പറയുന്നു. അവര് പറയുന്നു അങ്ങനെ കൽപ്പിച്ച പ്രപഞ്ച സത്യമാണ്. എന്താ വ്യത്യാസം വരാനുള്ള കാര്യം? എന്താ കേട്ടില്ല? സൃഷ്ടി നമ്മുടെ ദൈവം പ്രകാശത്തിൽ totally different views. When they came up, they converted these Brahmanas. Then they are translated this Bible. So some words are put there, then that become their traditions of Holy English. So actually, this culture is totally different. I got it. I agree with all these things. My question is not like that. ഞാൻ ചോദിച്ചതാണ്, അവരുടെ ദൈവം എങ്ങനെ ആയിക്കൊള്ളട്ടെ, അവരുടെ ദൈവത്തിന് കൊമ്പുണ്ടായിക്കോട്ടെ, നമുക്കെന്താ? നമുക്ക് പ്രശ്നമല്ല. അവര് പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തെ സങ്കല്പിച്ച് സൃഷ്ടിച്ചു. ഇവിടെ പറയുന്നതും പ്രപഞ്ചത്തെ സങ്കല്പിച്ച് സൃഷ്ടിച്ചു. അവര് സങ്കല്പിച്ച് അവരെ ദൈവം സങ്കല്പിച്ച് സത്യവും നമ്മുടെ ദൈവം ബ്രഹ്മം സങ്കല്പിച്ച പ്രപഞ്ചം മിഥ്യയായിപ്പോയ എന്തുകൊണ്ടാണ്? ഇതാണ് എന്റെ ചോദ്യം. മറ്റേതൊക്കെ സംബന്ധിച്ചു അവർ പറയുന്നു. അദ്വൈതത്തെ കുറിച്ച് ഞാൻ ചോദിക്കുന്നു. എന്താ കാരണം? എന്ത് ഉപാധി? ഈ പറഞ്ഞാണ് അതിന്റെ കറക്റ്റ് ആയ ആൻസർ. ചിലപ്പോ എന്താണ് ബൾബ് പ്രകാശം, എപ്പോഴും പ്രകാശം നല്ല തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ നല്ല തെളിഞ്ഞിരിക്കുകയാണ്. അവിദ്യയെ സ്വീകരിക്കുന്നുണ്ട്. കൂടുതൽ വിശദീകരിക്കരുത്, കുഴപ്പമായി. ഈ പറഞ്ഞതിൽ ഇപ്പം വലിയ തെറ്റൊന്നുമില്ലാതെ നിൽക്കുകയാണ്. അത് തന്നെ, ഈ പറഞ്ഞത് ഇപ്പം ശരിയാണ്. കൂടുതൽ അതിനെ കുളമാക്കരുത്. പറഞ്ഞത് ശരി. അതായത് അദ്വൈതി എന്താ പറയുന്നത്? അദ്വൈതി പറയുന്ന ബ്രഹ്മത്തിന്റെ ആ സങ്കല്പം അവിദ്യ കൊണ്ട് സങ്കല്പിച്ചതെന്നാണ്. അവിദ്യ, അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അവിദ്യ മിഥ്യയായതുകൊണ്ട് അവിദ്യ കൊണ്ട് സങ്കല്പിച്ച പ്രപഞ്ചവും മിഥ്യ. അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല, ദൈവം സത്യസങ്കല്പനാണ്. അവിടെ ഈ മിഥ്യ എന്ന് പറയുന്നൊരു സാധനം അവിടെ കടന്നു വരുന്നില്ല. അപ്പോ പ്രപഞ്ചത്തെ സംബന്ധിച്ച് എന്താണ്? എല്ലാം അവന്റെ സത്യമായ സങ്കല്പം സഫലമാകുകയാണ്. അദ്വൈതി അങ്ങനെയല്ല പറയുന്നു. അദ്വൈതി പറയുന്ന എന്താണ്? ബ്രഹ്മസത്യം തന്നെ സത്യമായിട്ട് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പക്ഷെ ബ്രഹ്മം സങ്കല്പിച്ച എന്തിനെ കൊണ്ട്? അവിദ്യയുണ്ട്. ഈ അവിദ്യ എന്ന് പറയുന്നത് മിഥ്യ. അതുകൊണ്ട് അവിദ്യ കൊണ്ട് സങ്കല്പിച്ച പ്രപഞ്ചവും മിഥ്യ. ഇതാണ് ഇതിന്റെ വ്യത്യാസം. സ്വർഗ്ഗ നരകങ്ങളുണ്ടെന്ന് വൃഥാ വ്യവഹരിച്ചുകൊണ്ട് പ്രാണികളെ പിടിച്ച് അത് ഒരു അങ്ങനെ പറയുന്നുണ്ട്. എന്നാലും ഗുരുവിന്റെ സിദ്ധാന്തം എന്താണ്? പരമതസാരവും ഏകം. അതാണ് ഗുരു പ്രധാനമായിട്ടും പറയുന്ന കാര്യം. അത് ശരി തന്നെയാണ്. അത് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്, ഒരു മതം എന്നുള്ള വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോ അടിസ്ഥാനപരമായി ഗുരു പറയുന്ന എന്താണ്? പരമതസാരവും ഏകം എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ശരിയാവുന്നതെന്നും പറഞ്ഞു. അത് ഈ പറയുന്ന മതങ്ങളുടെ സിദ്ധാന്തങ്ങളിലൂടെ അല്ല ശരിയാവും. മതസിദ്ധാന്തങ്ങളിൽ അത് ശരിയാവും. വ്യാഖ്യാനിക്കാൻ പോയാൽ ഇതെല്ലാം തമ്മി തമ്മി അടിച്ചു പിരിയത്തേ ഒന്നൊന്നിനോട് ചേര്, മോരും മുദ്രയും പോലെ ഇരിക്കത്തേ ഉള്ളൂ. ഇത് ചേർക്കാൻ പറ്റും. അത് നമ്മൾ ചർച്ച ചെയ്ത കാര്യം. അതിപ്പോ ഇതിൽ നിന്ന് മാറിപ്പോയാൽ ശരിയാവില്ല. ഇവിടെ എന്താ പറയുന്നത്? പ്രപഞ്ചം സൃഷ്ടിയുണ്ടായി എന്നുള്ളതാണ്. ബ്രഹ്മത്തിന്റെ ദൈവം എന്ന് പറയും, ബ്രഹ്മത്തിന്റെ അവിദ്യ കൊണ്ടുള്ള സങ്കല്പം, അവിദ്യാസങ്കല്പം. അപ്പൊ ഈ ശുദ്ധമായിരിക്കുന്ന ബ്രഹ്മത്തിന് എങ്ങനെ സങ്കല്പിക്കാൻ പറ്റും? ബ്രഹ്മം പരിശുദ്ധമാണ്, രണ്ടാമതൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ബ്രഹ്മം സങ്കല്പിക്കുന്നത്? സ്വപ്നത്തിൽ ശരിയാണ്, സ്വപ്നത്തിൽ സങ്കല്പിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാല് ആ സ്വപ്നം കാണുന്നവൻ, പഴയ നമ്മുടെ ശാസ്ത്രങ്ങളനുസരിച്ച് സ്വപ്നം കാണുന്നവന്റെ ഉള്ളിൽ ജാഗ്രത ഉണർന്നിരിക്കുമ്പോഴുള്ള അനുഭവങ്ങളുടെ സംസ്കാരമാണ്. ആ സംസ്കാരമുള്ളതുകൊണ്ട് ആ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് അവിടെ സങ്കല്പങ്ങൾ നടക്കുന്നത്. സ്വപ്ന ദ്രഷ്ടാവിൽ അതിനൊരു കാരണം ആ സംസ്കാരമാണ്. ബ്രഹ്മത്തിലാണെങ്കിൽ വേറൊന്നുമില്ല, ബ്രഹ്മശുദ്ധമാണ്. അപ്പൊ എങ്ങനെ ബ്രഹ്മത്തിന് സങ്കല്പിക്കാൻ പറ്റും? എന്തിനെ ആശ്രയിച്ച് സങ്കല്പിക്കും? അവിദ്യയുണ്ട്, മിഥ്യയായ അവിദ്യയുണ്ട്, ഈ നാനാതരത്തിലുള്ള പ്രപഞ്ചത്തെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? അതിന് അദ്വൈതി സ്വീകരിക്കുന്ന എന്താണോ, സൃഷ്ടി എന്ന് പറയുന്ന ഒരു പ്രവാഹമാണ്, അനാദിയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ. ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം, സൃഷ്ടിക്ക് മുമ്പ് പൂർവ സൃഷ്ടിയുടെ സംസ്കാരം ഉണ്ടായിരുന്നു. ഈ സൃഷ്ടി ആരംഭിച്ചപ്പോൾ ആ സംസ്കാരത്തിന്റെ സഹായത്തോടുകൂടി അവിദ്യ കൊണ്ട് നാനാതരത്തിലുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. സ്വപ്നം പോലെ ഓരോ ജാഗ്രതത്തിലും നമ്മൾ സ്വപ്നത്തിലേക്ക് പോകും, വീണ്ടും ജാഗ്രത വരും, സ്വപ്നത്തിൽ പോകും. ഇതൊരു തുടർച്ചയാണല്ലോ. അപ്പോൾ ഈ ജാഗ്രത നിന്ന് കിട്ടുന്ന സംസ്കാരം കൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ സ്വപ്നമുണ്ടാക്കും, വീണ്ടും അതെല്ലാം കളഞ്ഞ് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരും, വീണ്ടും പോവും. ഇതുപോലെ അനാദിയായിട്ട് തുടക്കമില്ലാതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മിഥ്യയായ പ്രപഞ്ചത്തിന്റെ സങ്കല്പം. അതിന് പൂർവ സൃഷ്ടിയിലെ സംസ്കാരം കാരണമാണ്. അപ്പൊ ആ സംസ്കാരത്തോടു കൂടിയ അവിദ്യ, ഇതൊരു പ്രക്രിയയാണ് അദ്വൈതത്തിൽ. അങ്ങനെയില്ല, അനാദി, ഇതിന് തുടക്കമില്ല, തുടക്കമില്ല. നമുക്ക് ആദ്യം ഒന്ന് പറയാം, അത് ഈ സൃഷ്ടിയുടെ ആരംഭം, അതിനോക്ക് ആദ്യം ഒന്ന് പറയാം. പക്ഷെ ഈ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റൊരു സൃഷ്ടിയുടെ പ്രളയമാണ്, കഴിഞ്ഞു തുടങ്ങുന്ന സമയമാണ്. ഒരു സൃഷ്ടി, ഒരു പ്രളയം എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ്, റെസ്റ്റിംഗ് പീരീഡാണ്. അത് കഴിഞ്ഞ് വീണ്ടും സൃഷ്ടി ഇളങ്ങുമ്പോൾ എന്ത് ചെയ്യും? പഴയ സംസ്കാരങ്ങൾ എന്താ വരും? തുടക്കമില്ല. അത് പറയുന്ന ഇത്രേ ഉള്ളൂ. ഈ ഇല്ല എന്ന് പറയുമ്പോഴേ There is no illusion എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇത്രേ പറയാൻ പറ്റില്ല. എന്താണ്? There is no reality. Illusion is always there. But that illusion objects are not real. അതാണ് എന്റെ വ്യത്യാസം. എന്ന് വെച്ചാൽ ഇപ്പോ ദ്വൈതം ഇല്ല എന്ന് പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? ദ്വൈതത്തിന്റെ അനുഭവം ഇല്ലെന്നല്ല, ദ്വൈതം സത്യമല്ലെന്ന്. രണ്ടും രണ്ടു കാര്യങ്ങൾ. എനിക്കിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് ദ്വൈതത്തിന്റെ അനുഭവം ഇല്ലെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും? ദ്വൈതത്തിന്റെ അനുഭവം എനിക്കുണ്ട്, പക്ഷെ ഇത്രയും പറയാൻ പറ്റും. എന്താണ്? ഇല്യൂഷൻ ഈസ് നോട്ട് റിയൽ. അപ്പോ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. എന്തില്ല? ഇല്യൂഷൻ ഇല്ലെന്നാണോ? ഇല്യൂഷന് റിയാലിറ്റി ഇല്ലെന്നാണ്. അതിലൊന്നേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ, ഏത്? ഇല്യൂഷന് റിയാലിറ്റി ഇല്ല. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അൺറിയൽ എന്നാണ്. ഇല്യൂഷൻ മീൻസ് അൺറിയൽ. സോ ദേർ ഇസ് നോ റിയാലിറ്റി ഇൻ ഇല്യൂഷൻ. അത്രേ പറയാൻ പറ്റൂ. We can't say that there is no illusion. അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഇല്ല എന്ന് നമ്മൾ പറയുക, അല്ലെങ്കിൽ നോ എന്ന് പറയുന്നത് വി ഹാവ് ടു കൺസിഡർ ഇറ്റ്സ് എ റിയൽ മീനിങ്. എന്താണ് നോ എന്ന് പറഞ്ഞത്? അത് ദാറ്റ് ഇസ് നോട്ട് സിംപിളി നെഗേഷൻ. അതൊരു നെഗേഷനായിട്ട് എടുക്കരുത്. ആ എന്നുവെച്ചാൽ all these terms are contextual. ഇത് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കും. കോണ്ടെക്സ്റ്റുവലായി മനസ്സിലാക്കണം. ആ സന്ദർഭത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോ അനുഭവം എന്തായാലും ഉണ്ട് നമുക്ക്. അദ്വൈതി പറയുന്നതാണ് അനുഭവത്തെ നിഷേധിക്കാൻ പറ്റില്ല. അനുഭവം ഇല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ആരോട് സംസാരിക്കും? ഞാനില്ല, സംസാരിക്കുന്ന ഞാനും ഇല്ല. അപ്പൊ അനുഭവമുണ്ട്, പക്ഷെ അത് അൺറിയലാണ്. ഇതാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രപഞ്ചം എന്താണ് കൽപ്പിതമാണെന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കും അവിടെ എന്താണ് ഒരു ലോജിക്കലായി ക്വസ്റ്റ്യൻ ചോദിക്കാം. കൽപ്പിതമായ പ്രപഞ്ചം ഉണ്ടോ ഇല്ലയോ? കൽപ്പിതമായ പ്രപഞ്ചം ഇല്യൂഷൻഡ് ആറ്റിബ്യൂട്ടഡ് യൂണിവേഴ്സ് ഈസ് എക്സിസ്റ്റിംഗ് ഓർ നോട്ട്? അങ്ങനെ ചോദിക്കും. അങ്ങനെ ഒരു പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടോ? അപ്പോ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഇല്ലേ അവിടെ? ഉണ്ടല്ലോ. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? കൽപ്പിത പ്രപഞ്ചമെന്ന്. അവിടെ ഇതേ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. പ്രപഞ്ചം ഉണ്ടെന്ന് പറഞ്ഞാൽ അൺറിയൽ ആയിട്ടുണ്ടെന്നാണ്. അൺറിയൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ അനുഭവത്തിലുണ്ട്. ഏതുപോലെ സ്വപ്നം പോലെ അനുഭവത്തിലുണ്ട്, പക്ഷെ അത് റിയൽ അല്ല. അങ്ങനെ അതിനർത്ഥം പറയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മം അവിദ്യ കൊണ്ട് പ്രപഞ്ചത്തെ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് പ്രപഞ്ചം അസത്യമാണ്. പ്രപഞ്ചം ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പറയുന്നവന്റെ പറയുന്നവൻ ഏകാന്തത്തെ ഇരുന്നാ പ്രപഞ്ചം ഇല്ലാതാവും. പ്രപഞ്ചം ഇല്ലാതെ അയാളിരിക്കുമ്പോ പ്രപഞ്ചം ഉണ്ടല്ലോ. ഞാൻ പോയി മുറിയടച്ചിരുന്ന പ്രപഞ്ചം ഇല്ലാതാവും. പ്രപഞ്ചം ഇല്ലാന്ന് പറയുകയാണെങ്കിൽ അവന്റെ കർണക്കുറ്റിക്ക് ഒന്ന് കൊടുക്കണം. ഉണ്ടോ എന്ന് ചോദിക്കണം. വേദനിക്കുന്നുണ്ട്, എന്നാ പ്രപഞ്ചം ഉണ്ട്. ഏത് അതൊക്കെയാണ്? അതാണ് അതിനെയാണ് ഇതിനാണ് പറയുന്നത്. എന്താണ് അദ്വൈതത്തെ സംബന്ധിച്ചുള്ള എന്താണ് റിയൽ നോളജ്, അല്ലെങ്കിൽ അതിനെ പറയാം അതാണ് അദ്വൈതത്തിന്റെ വിസ്ഡം ഓഫ് അദ്വൈതം. വിസ്ഡം വിസ്ഡം റിയൽ നോളജ് വിസ്ഡം. മറ്റത് എന്താണ്, നമ്മളിപ്പോ ആരെങ്കിലും പറയുന്നത് എന്താ കുറച്ച് ഭാഗം മനസ്സിലാക്കിയിട്ട് അത് ശരിക്കും മനസ്സിലാക്കാതെ പറയുന്നതാണ്. പ്രപഞ്ചം ഇല്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ അത് പരമാർത്ഥമായിട്ട് നിലനിൽക്കുന്നില്ലെന്നേ പറയാൻ പറ്റും. അതാണ് ഈ ഇവിടെ ഈ പറയുന്ന ഇല്യൂഷൻ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം. ഇംഗ്ലീഷില് മിറേജ് എന്ന് പറയുന്ന വാക്ക്, മിറേജ് എന്ന് പറയുന്ന വാക്ക് ഇല്യൂഷന്റെ സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കുന്നു. മിറേജ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നു, ഇംഗ്ലീഷ് ഭാഷയിൽ. മിറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിലെ വെള്ളം എന്ന് വെച്ചാ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്ന എങ്ങനെ, ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഇല്യൂഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. മിറേജ് എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയിലെ വെള്ളമൊന്നും എല്ലായിടത്തും അർത്ഥമില്ല. മിറേജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിറേജ് എന്ന് പറഞ്ഞാൽ അത് ഇല്യൂഷൻ എന്നാണ് അർത്ഥം. മനസ്സിലായോ? ആ വാക്കിന്റെ മീനിങ് തന്നെ എന്താണോ, മരുഭൂമിയിലെ വെള്ളമൊന്നല്ല എല്ലായിടത്തും ഉപയോഗിക്കുന്നത്, അതിന്റെ അർത്ഥം തന്നെ ഇല്യൂഷൻ എന്നാണ്. ഇപ്പൊ മിറേജ് എന്ന് പറഞ്ഞാൽ ക്ലിയറായി എന്താണ്, നമുക്ക് തോന്നുന്നു എന്നാൽ അത് ഇല്യൂഷനാണ്, അനുഭവപ്പെടുന്ന എന്നാൽ സത്യമുണ്ട്. അത് ഒരുപാട് സ്ഥലത്ത് പറയുന്നുള്ളു, ഒരിടത്താണ് ഒരുപാട് സ്ഥലത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഈ അദ്വൈതം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കുന്നത് അത് ഈ ആനന്ദം വരുന്ന എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാല് മനസ്സിലായോ, മനുഷ്യർക്ക് ഓരോന്നിനോട് താല്പര്യം തോന്നും. അതായത് ചിലർക്ക് പാട്ട് പാടുന്നതിൽ വലിയ ആനന്ദമാണ് അല്ലേ, പക്ഷെ എനിക്ക് പാട്ട് പാടുന്നതിൽ ആനന്ദം തോന്നത്തില്ല. എന്തുകൊണ്ട്? എനിക്ക് സംഗീതത്തിന്റെ വാസനയില്ല, പക്ഷെ പാട്ട് കേൾക്കുന്ന ആനന്ദമാണ്, അത്രയേ ഉള്ളൂ. ചിലർക്ക് ചിത്രം വരയ്ക്കുന്നതിൽ ആനന്ദമാണ്. അപ്പോ ഓരോരുത്തർക്കും അവരുടെ എന്താണ് താല്പര്യം ഏതിനോടാണോ ആ താല്പര്യമുള്ള വിഷയങ്ങളിൽ അവർക്ക് ആനന്ദം ഉണ്ടാവും, അവരുടെ താല്പര്യം. ഏത് വിഷയത്തിൽ നമുക്ക് താല്പര്യമുണ്ടോ അതിലും നമുക്ക് ആനന്ദമുണ്ടാവും. അതിന് വേദാന്തം തന്നെ വേണമെന്നില്ല, മനസ്സിലായോ? ഈ ലോകത്തിൽ ഏത് വിഷയത്തിലാണോ നമുക്ക് താല്പര്യമുള്ളത് അതിനോട് നമുക്ക് ആനന്ദം ഉണ്ടാവും. നമുക്കതിനോട് താല്പര്യം ഇല്ലെങ്കിൽ നമുക്കതിന് ആനന്ദം ഉണ്ടാകത്തില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോ വ്യാകരണം പഠിക്കുന്നു, വ്യാകരണം പഠിക്കുന്നതിന് അതിനോട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് പഠിക്കുന്ന ആനന്ദം ഉണ്ടാക്കുന്ന കാര്യം താല്പര്യമുണ്ട്. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അതിനൊരു ആനന്ദം കണ്ടെത്തും, പക്ഷെ അതിന് താല്പര്യമില്ലെങ്കിൽ ആനന്ദത്തെ ഉണ്ടാകത്തില്ല. ലോകത്തിലെ ഏത് വിഷയത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. അപ്പൊ ചിലർക്ക് താല്പര്യം എന്തായിരിക്കും? ഈ അദ്വൈതത്തിലോട്ടായിരിക്കും താല്പര്യം. അവർക്കെന്ത് വരും? അത് പഠിക്കുമ്പോൾ അവർക്ക് ആനന്ദം ഉണ്ടാവും. ചിലർക്ക് വിശിഷ്ടാദ്വൈതത്തിലായിരിക്കും താല്പര്യം, അവർക്ക് അതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പഠിച്ച് ചിന്തിച്ചും പഠിക്കുകയാണ് അവർക്ക് അതിൽ താല്പര്യം. ചിലര് എന്താണ് യോഗത്തിലായിരിക്കും താല്പര്യം, അവർക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് എപ്പോഴും യോഗത്തിന്റെ അഭ്യാസങ്ങൾ ചെയ്യുന്ന താല്പര്യമായിരിക്കും. എല്ലാം ഒരാൾക്ക് ബിസിനസ്സിനാണ് വലിയ താല്പര്യം, അയാൾ ബിസിനസ് ചെയ്യുന്നതായിരിക്കും അയാളുടെ താല്പര്യം. പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, ചിലർക്ക് കൃഷിയിലാണ് താല്പര്യം, കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് വലിയ ആനന്ദമാണ്. ചിലർക്ക് പശുവിനെ വളർത്തുന്നതാണ് താല്പര്യം, അത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് ആനന്ദമാണ്. അതുപോലെയുള്ള ഈ വേദാന്തത്തിലുള്ള ആനന്ദവും അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടെന്ന് കരുതരുത്. നമുക്ക് താല്പര്യം അതിനോട് വന്നെങ്ങനെയോ വന്നു, വന്നപ്പോ നമുക്കത് ആനന്ദത്തെ ഉണ്ടാക്കുന്നു. ഓരോരുത്തർക്കും ഏതിലാണോ താല്പര്യം അതിൽ ആനന്ദം അവർ കണ്ടെത്തും. ചിലർക്ക് പ്രഭാഷണം നടത്തുന്നതിലാണ് താല്പര്യം, അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, അവർക്ക് എപ്പോഴും എന്ത് വേണം, ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോ എന്തുകൊണ്ട്, അതാണ് അവരുടെ ആനന്ദം. ആ പലരും ഉണ്ട്, സച്ചിദാനന്ദ സ്വാമിയോ ചിന്മയാനന്ദ സ്വാമിയോ ഒരുപാട് സ്വാമിമാരുണ്ട്, ദയാനന്ദ സരസ്വതിയോ, ഇവരെല്ലാം ഇതിന് മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഇവർക്കെല്ലാം എന്താണ്, ഇതിങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവരുടെ ആനന്ദം. ആളിനെ കിട്ടണം, അല്ലെങ്കിൽ അവരാളിനെ ഉണ്ടാക്കും, കാശ് മുടക്കി ആളിനെ ഉണ്ടാക്കും, ചെല്ലും ചെലവും ഒക്കെ കൊടുത്ത് ആൾക്കാരെ കൂടെ ഇരുത്തും. അതിനുവേണ്ടിട്ട് എന്ത് കാശും അവിടെ കൊണ്ടിരിക്കും, ഡയാലിസിസ് ചെയ്യും അടുത്ത് വെച്ച്. ഇത്രയുള്ളൂ, ഇത് ഇത്രയേ ഉള്ളൂ മനസ്സിലാവും. എന്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു, അവസാന സമയം വരെയും വിത്തും നെല്ലും റബ്ബറും ഇതൊക്കെ ആയിരുന്നു ആനന്ദം, മനസ്സിലായോ. എന്തുകൊണ്ട്, ആള് കുട്ടിക്കാലത്തെ അതാ ജീവിച്ചത്, മരിക്കുന്നതുവരും കൃഷിയിലായിരുന്നു താല്പര്യം, ആരോഗ്യമായിട്ട് ജീവിച്ചിരുന്നു, വലിയ കഷ്ടപ്പെടാതെ മരിക്കുകയും ചെയ്തു അധ്വാനിച്ചത്. അപ്പോ കൃഷിയിലായിരുന്നു ആനന്ദം. അപ്പൊ പുള്ളിയുടെ കൃഷിയിൽ നമ്മളൊക്കെ തലതിരിഞ്ഞു പോയ മണ്ടന്മാര്, നല്ല പ്രായത്തിൽ എവിടെയോ വീട് വിട്ട് ഓടിപ്പോയി, നമ്മളെന്തുകൊണ്ട് ഓടിപ്പോയി, നമുക്ക് ഇതൊക്കെ അറിയുന്നതാണ് ആനന്ദം. കൃഷിയിലുള്ള താല്പര്യമാണ്, ഇങ്ങനെ ഇതൊക്കെ പഠിക്കുന്നതിനൊക്കെയാണ് നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോയത്. ഇതിലൊരു താല്പര്യം വന്നോണ്ട് അനീഷിന് താല്പര്യം പാചകം ചെയ്യുന്നതിന് താല്പര്യമാണ്, അത് ആനന്ദം കണ്ടെത്തുന്നതുകൊണ്ടാണ് ഞാൻ കൃത്യസമയത്ത് 3 നേരം ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എനിക്കതിന് വലിയ താങ്ക്സും ഉണ്ട് അനീഷിനോട്. തീർച്ചയായിട്ടും അല്ല, അത് നമ്മൾക്ക് അനീഷിനോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. കൃത്യമായി 3 നേരം ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് യാതൊരു മടിയില്ല, സന്തോഷമായിട്ട് ചെയ്യുന്നു. അപ്പോ അത് എന്തുകൊണ്ട്, അനീഷിന് അതിന് താല്പര്യമുണ്ട്. അങ്ങനെ ഒരാളില്ലെങ്കിൽ ഞാൻ ഇവിടെ വരുമോ, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അതൊരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമാണ്. ഇതാ ഒരാളിരിക്കുന്നു, മടി പിടിച്ച് മുറിയിലിരിക്കുന്നതാണ് ഏറ്റവും വലിയ താല്പര്യം, ഒരു പണിയും ചെയ്യും. അത് ചിലർക്ക് അതിനാണ് താല്പര്യം, ആനന്ദം ഇങ്ങനെ ഇരിക്കുക, ഒരു പണിയും ചെയ്യത്തില്ല. അപ്പൊ അതിനും ചിലർക്ക് ആനന്ദമുണ്ട്, ഓരോരുത്തർക്കും ഓരോ ആനന്ദം. മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും വരുന്നു. അപ്പൊ ഇതൊന്നും കുറ്റം പറയാൻ പറ്റില്ല, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ സ്വാമി ശരിയല്ലെന്നോ അനീഷ് ശരിയല്ലെന്നോ ഞാൻ ശരിയല്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഈ പ്രവൃത്തി എന്തുകൊണ്ട് ചെയ്യുന്നു, പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ട്, സംശയം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുമോ? ഒന്നും ചെയ്യത്തില്ല. എനിക്കത് ഇഷ്ടമാണ്, അത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പൊ ഇത് ഏത് പ്രവൃത്തിയിലും ആൾക്കാർ ആനന്ദം കണ്ടെത്തുന്നതിൽ കൂടുതൽ ആനന്ദം ഒന്നുമില്ല. പിന്നെ വ്യക്തികളനുസരിച്ച് ഇത് മാറുന്നു എന്നേ ഉള്ളൂ, മനസ്സിലായോ? ആത്മനസ്ഥിതമായ ഇനിയിപ്പോ അടുത്ത വസ്തു ജീവിക്കാം, നമ്മളെ സമയം പോയി.